പ്രസ്തുത പ്രതിബന്ധേ തദ്ദർശനാത് സർവാപേക്ഷാതെ ആദിശതേരശ്യോദിത്തി അത ആരഭ്യ ഉച്ഛാവചം വിദ്യാസാധനം അവധാരിതം തദ്ഫലം വിദ്യാ സിദ്ധ്യന്തി കിം ഏവ ജന്മനി സിദ്ധ്യതി ഉത കദാചിത് അമുത്രാവീതി ചിന്തിയത്തെ. ഇവിടെ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നു. സർവാപേക്ഷാജ ജ്ഞാതിശ്രുതേ രശ്യവത് വളരെ പ്രധാനപ്പെട്ട ഒരു അധികരണമാണ്. ഞാൻ സർവത്തെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ മുതൽ ഉച്ചാവചം വിദ്യാസാധനം, ഉച്ചാവചം നാനാവിധം അമ്യമാണ്, നാനാതരത്തിലുള്ള വിദ്യാസാധനങ്ങളെ അവധാരണം ചെയ്തു, നിശ്ചയിച്ചു എന്നതൊക്കെയാണ് വിദ്യാസാധനം എന്ന് പലതും പറഞ്ഞു. എങ്ങനെയാണ് ഓരോന്നും വിദ്യയ്ക്ക് സാധനമായി തീരുന്നത്, അതിൻ്റെ ഫലമാണ് വിദ്യയാണെന്ന് പറഞ്ഞു. ആ വിദ്യ ഈ ജന്മത്തിൽ തന്നെ ഒരുവനുണ്ടാകുന്നു എന്ന് വെച്ചാൽ വിദ്യയുടെ സാധനങ്ങളെ അവലംബിക്കുന്ന ഒരാൾക്ക് ഏത് ജന്മത്തിലാണോ അയാൾ വിദ്യയുടെ സാധനങ്ങളെ സ്വീകരിക്കുന്നത് ആ ജന്മത്തിൽ തന്നെ വിദ്യ ഉണ്ടാകുന്നു. അതുപിന്നെ മരിച്ച ശേഷം വിദ്യ ഉണ്ടാകാമോ എന്നുള്ളതാണ്. ഇതും പല കാര്യങ്ങളും അനുഭവവും യുക്തിയും അനുസരിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിശ്വാസത്തിനനുസരിച്ച് ചർച്ച ചെയ്യുന്നതുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇവിടെ ഇത് ചർച്ച ഇതാണെങ്കിൽ ഇതിൽ പ്രധാനമായി വരുന്ന ഒന്ന് വിദ്യ ഉത്പത്തിയെ സംബന്ധിച്ചാണ്. വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം അത് ഉത്പന്നമാകുന്ന ഒന്നാണോ എന്നാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, അല്ല ജ്ഞാനം ആത്മസ്വരൂപമാണ്. ആത്മാവ് സ്വയം തന്നെ ജ്ഞാനമാണ്. അപ്പോൾ ആത്മാവ് നിത്യമാണ്, ജ്ഞാനവും നിത്യമാണ്. ഇവിടെ മുക്തിക്ക് ഉപായമായി പറയുന്ന ആത്മജ്ഞാനം. അപ്പോൾ ആത്മാവ് ആത്മ സ്വയം നിത്യമായിരിക്കെ ജ്ഞാനം ആത്മസ്വരൂപമായിരിക്കെ ആത്മജ്ഞാനം എങ്ങനെ ഉത്പന്നമാകുക, നിത്യം തന്നെ ആയിരിക്കണമല്ലോ എന്നാണ്. പലയിടത്തും അങ്ങനെയുള്ള സന്ദർഭങ്ങളുമുണ്ട്. ജ്ഞാനം നിത്യമാണ് എന്ന് പല സന്ദർഭങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഒരു വിഷയം അതാണ്, ജ്ഞാനം ഉത്പന്നമാകുന്നുണ്ടോ അതോ അത് നിത്യമാണോ. ഉത്പന്നമാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നിത്യമായിരിക്കുന്ന ജ്ഞാനം എങ്ങനെ ഉത്പന്നമാകും. ഉത്പന്നമാകാൻ വഴിയില്ല. ഇനി അത് ഉത്പന്നമാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ജ്ഞാനം നശിക്കും, അത് അനിത്യമാണെന്ന് വരും. അപ്പം ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ജ്ഞാനിയാണോ, ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും. ജ്ഞാനം ഉണ്ടാകുന്നു, നശിക്കുന്നു. ജ്ഞാനം നശിച്ചു പോയാൽ പിന്നെ ജ്ഞാനിയാകും, വീണ്ടും ജ്ഞാനം ഉണ്ടാകുന്നു. നശിക്കുന്ന ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും. അങ്ങനെ പല സംശയങ്ങളും വരും. ജ്ഞാനം നിത്യമാണ്, പക്ഷെ ആത്മജ്ഞാനം ഉത്പന്നമാകുന്നതാണ്, ഉത്പന്നമായേ മതിയാകും. ആത്മജ്ഞാനം നിത്യമല്ല, നിത്യമാണെങ്കിൽ ഉത്പന്നമാകത്തില്ല. ഉത്പന്നമാകുന്ന ജനിക്കുന്ന ജ്ഞാനത്തെയാണ് ആത്മജ്ഞാനം പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ജ്ഞാനം നിത്യമായിരിക്കെ ആത്മജ്ഞാനം എങ്ങനെ ഉത്പന്നമാകും, അതിന് സമാധാനം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഉത്പന്നമാകുന്നത്? പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. കേട്ടില്ല. ഉപാധി പരമാർത്ഥത്തിൽ ജ്ഞാനത്തിന് ഉത്പത്തിയില്ല, നാശമില്ല. പക്ഷെ ആത്മജ്ഞാനം ഉത്പന്നമാകുന്നുണ്ട്. എന്തുകൊണ്ട്? ആത്മജ്ഞാനം സ്വാഭാവികമായതുകൊണ്ട്. അപ്പൊ പിന്നെ എന്താണ് അവിടെ ഉപാധി? അന്ധകരണമാകുന്ന ഉപാധി. അന്ധകരണമാകുന്ന ഉപാധിയെ ആശ്രയിച്ച് ആത്മജ്ഞാനം ഉത്പന്നമാകുന്ന, ഉത്പന്നമായാലേ പറ്റൂ. അല്ല, ഉത്പന്നമാകുന്നില്ല എന്ന് കരുതി എന്താ ദോഷം? ഞാനും ഉത്പന്നമാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? അങ്ങനെ അതന്നെ. ഞാനും ഉത്പന്നമാകുന്നില്ലെങ്കിൽ ഞാനും നിത്യമാണല്ലോ. എല്ലാവരും ജ്ഞാനസ്വരൂപികളാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനം ആവശ്യമില്ലാതെ വന്നാൽ ജ്ഞാനം ആവശ്യമായി വരുന്ന എന്തിന്? അജ്ഞാനത്തെ ഒഴിവാക്കാൻ, അജ്ഞാനത്തെ നശിപ്പിക്കാൻ. അപ്പൊ ജ്ഞാനമേ ആവശ്യമില്ലാതെ വരുന്നതുകൊണ്ട് നിത്യമായ ജ്ഞാന രൂപികളാണ് എല്ലാവരും. അതുകൊണ്ട് കഥയൊന്നുമില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു? അജ്ഞാനികളാണ്. സംസാരത്തിൽ എല്ലാവരും ഭ്രമിച്ച് ഉഴലുകയാണ്. പിന്നെ ജ്ഞാനം കൂടാതെ അജ്ഞാനം നശിക്കത്തില്ല. അപ്പൊ ജ്ഞാനം ഉണ്ടാകണമെന്ന് സ്വീകരിക്കും. അപ്പൊ നിത്യമായിരിക്കുന്ന ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ഉപാധിയാശ്രയം, അന്ധകരണമാകുന്ന ഉപാധിയെ ആശ്രയിച്ച്. അപ്പൊ ജ്ഞാനം ഉത്പന്നമാകണം, അതേ തീരും. നിത്യമായ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് നിത്യമായ അജ്ഞാനത്തിന് അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് വിരോധമില്ല? നിത്യമായ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏത് സത്യം? അതുകൊണ്ടെന്താ? അജ്ഞാനത്തെ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല? എനിക്ക് നേരിട്ടുള്ള ഉത്തരം കിട്ടണം. അജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. അജ്ഞാനത്തിന്റെ സ്വരൂപമാണോ? എന്നാ പിന്നെ രണ്ടും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. ഞാനും എന്തുകൊണ്ട് സ്വരൂപമായിരിക്കുന്നു? ഞാനും സ്വരൂപമായിരിക്കുന്നു, അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല. കാരണം അജ്ഞാനം ആ സ്വരൂപമായ ജ്ഞാനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതിനെ ആശ്രയിക്കുന്നതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ നിലനിൽപ്പ്. ആശ്രയിക്ക് ആശ്രയത്തെ നശിപ്പിക്കാൻ കഴിയില്ല. അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ജ്ഞാനസ്വരൂപം ആയിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് അജ്ഞാനം നിലനിൽക്കുന്നത്. അപ്പൊ ആശ്രയി, അതിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ എങ്ങനെ അതിനെ നശിപ്പിക്കും? നശിപ്പിച്ചാൽ അത് ആശ്രയിയാവും. ആശ്രയിയായിരിക്കുന്നതിന് ഉദാഹരണം പറഞ്ഞാൽ തർക്കീയന്മാരുടെ ഭാഷയിൽ പറഞ്ഞ ഗുണം, രൂപം, ദ്രവ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദ്രവ്യത്തിന് ആ രൂപത്തെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ആശ്രയിക്കൊരിക്കലും ആശ്രയ എന്താണോ അതിനെ ആശ്രയിക്കുന്നതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ആശ്രയിച്ചെന്നാണ്, അതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്, ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. ഇത് ഖണ്ഡികയിൽ മറുപടി പറയേണ്ടതല്ല. അങ്ങനെയുണ്ടല്ലോ സാറിന് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും, ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. അതുപോലെ ഉത്തര ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യമാണ്. ആശ്രയിക്കൊരിക്കലും ആശ്രയത്തെ നശിപ്പിക്കാൻ, അതിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിനെ നശിപ്പിക്കാൻ മറ്റത് വേണം. അത് നശിപ്പിക്കുന്ന എന്താണ്? അത് ഞാനും തന്നെ. പക്ഷെ അതെങ്ങനെയുള്ള ഞാനുമായിരിക്കും? ഉപാധി കൊണ്ട് ഉണ്ടാകുന്ന ഞാൻ, ജന്യമായ ഞാൻ. അതുകൊണ്ടാണ് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ജ്ഞാനികളായിരിക്കും. എല്ലാവരും ജ്ഞാന സ്വരൂപികളാണ്, പക്ഷെ എല്ലാവരും ജ്ഞാനികളല്ല. എന്തുകൊണ്ട് എല്ലാവരും ജ്ഞാനികളല്ല? എന്തുകൊണ്ടെല്ലാവരും ജ്ഞാനികളല്ല? ജ്ഞാനി എന്നുള്ള പദത്തിന്റെ അർത്ഥം അർത്ഥമായി സ്വീകരിച്ചത് ഉണ്ടാകുന്ന ആത്മജ്ഞാനത്തിന് ആണ് ഉള്ളവർ. അപ്പൊ ജ്ഞാനി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? ജ്ഞാനവാൻ, ജ്ഞാനം അസ്ഥിതി, ജ്ഞാനി, ജ്ഞാനവാൻ എന്നാണ്. അപ്പൊ ജ്ഞാനവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനിൽ ജന്യമായ ജ്ഞാനം ഉണ്ടാകണം. എന്നാലേ ഒരാളെ ജ്ഞാനി എന്ന് പറയാൻ പറ്റും. പക്ഷെ ആരെയും നമുക്ക് ജ്ഞാനം എന്ന് പറയാം. അങ്ങനെ പറയാം. പക്ഷെ ജ്ഞാനവാൻ എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോ അങ്ങനെ ഒരു ജന്യമായ ജ്ഞാനം, അതുകൊണ്ടാണ് അദ്വൈതത്തിൽ ജ്ഞാന ഉത്പത്തിയെ കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? ജ്ഞാനത്തിന്റെ ഉത്പത്തി എങ്ങനെ സംഭവിക്കുന്നു? ഒന്ന് തന്നെ. ജ്ഞാനി എന്ന് പറയുന്നതും ജ്ഞാനവാൻ എന്ന് പറയുന്നതും പ്രത്യയങ്ങൾ, ജ്ഞാനശബ്ദത്തിൽ നിന്ന് വരുന്ന പ്രത്യയങ്ങളുടെ വ്യത്യാസം. രണ്ടും ജന്യമായ ജ്ഞാനമുള്ളവൻ. ജ്ഞാനശബ്ദത്തിൽ ഇൻ പ്രത്യയം വന്നു കഴിഞ്ഞാൽ ജ്ഞാനി, മതിപ്പ് പ്രത്യയം വന്നു കഴിഞ്ഞാൽ ജ്ഞാനവാൻ. രണ്ടും തദ്ധിത പ്രത്യയങ്ങൾ, അതിന്റെ വ്യത്യാസം അർത്ഥം ഒന്ന് തന്നെ. അപ്പൊ ജ്ഞാനം ജന്യമായ ജ്ഞാനമുള്ളവൻ, ഉത്പന്നമായ ജ്ഞാനമുള്ളവൻ, അത് വ്യക്തമായും തന്നെ മനസ്സിലാക്കി. പിന്നെ ചില സന്ദർഭങ്ങളിൽ പറയും എന്താണ്, അങ്ങനെ ഉത്പന്നമാകുന്ന ജ്ഞാനവും സത്താണ്, പരമാർത്ഥമാണ്, നിത്യമാണ്, അങ്ങനെയെല്ലാം പറയും. അത് എന്ത് ന്യായമനുസരിച്ചാണ് പറയുന്നത്? അനന്യത്വ ന്യായമനുസരിച്ച് പറയും. ഏതുപോലെ മൃത്തിൽ നിന്നുണ്ടായ ഘടം മൃത്തു തന്നെ എന്ന് പറയുന്ന പോലെ. അങ്ങനെ ചിലടത്ത് പറയുമ്പോൾ ഭ്രമിച്ചു പോകരുത്. എന്താണ്? ജന്യമായ ഒരു ജ്ഞാനമേ ഇല്ല, ജ്ഞാനം ജന്യമാകുന്നില്ല, ജ്ഞാനം നിത്യമാണ്. അങ്ങനെ ഭ്രമിച്ചു പോകരുത്. അനന്യത്വ ന്യായമനുസരിച്ച് ശരിയാണ്. ജ്ഞാനം മാത്രമല്ല, ഇവിടെയുള്ള സർവം എന്താണ്? സത്ത് തന്നെയാണ്. അത് വിശദീകരിക്കുന്നത് മറ്റൊരു യുക്തി അനുസരിച്ച് പറയുന്നതാണ്. അത് ജ്ഞാനത്തിന്റെ ഉത്പത്തി നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പൊ ഇതൊക്കെ പലപ്പോഴും കേൾവിക്കാരില് വേണ്ട രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാകും. അപ്പൊ ഇവിടെ ഈ അധികരണത്തിൽ അക്കാര്യം ഉറപ്പിക്കുകയാണ്. ഒന്ന്, എന്താണ് ജ്ഞാനം? ഉത്പന്നമാകുന്ന ഒന്നാണ്. അങ്ങനെ ഞാൻ ഉത്പന്നമായാലേ ഒരുവനെ ജ്ഞാനി എന്ന് പറയാൻ പറ്റൂ. പിന്നെ അവിടെ ചോദ്യം വരും, എങ്ങനെ? അതിനും പൊതുവെ ഒരു തെറ്റിദ്ധാരണയാണ്. എന്താണ്? ജ്ഞാനം തനിയെ അങ്ങുണ്ടാകും, അങ്ങനൊരു ധാരണയുണ്ട്. ജ്ഞാനം എങ്ങനെ തനിയെ ഉണ്ടാകും എന്തെങ്കിലും ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഭക്തി ഇങ്ങനെ മുറുകി മുറുകി വരുമ്പോൾ അവസാനം ജ്ഞാനമായി പരിണമിക്കും. ചിലർക്ക് ചിലടത്തൊക്കെ പറയുന്നുണ്ട് ആകാശ ഫലപാദവത്, പൊട്ടി വീണതുവരെ ഒരു ജ്ഞാനം ഉണ്ടാവും. ചിലർക്ക് ഷോക്ക് അടിക്കുന്നത് പോലെയും വരാം. എന്നുവെച്ചാൽ ജ്ഞാനം തനിയെ ഉണ്ടാവും. ചിലർ പറയുന്നത് അങ്ങനെയല്ല, കുറച്ചുകൂടി ശാസ്ത്രീയമായി പറയും. ഇങ്ങനെ ചിത്തശുദ്ധി ഉണ്ടായി, ചിത്തശുദ്ധമായി ശുദ്ധമായി ശുദ്ധമായി അങ്ങ് ചിത്തം അങ്ങ് ടോപ്പിലെത്തുമ്പോൾ തനിയെ ഞാനോ ഇങ്ങനെ ഒരു ദിവസം വരും. അദ്വൈതത്തെ സംബന്ധിച്ചതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഇനി ഇങ്ങനെയൊക്കെ ഞാനോ ഉണ്ടാകുന്നവരെ ലോകത്ത് കാണാൻ കിട്ടും. ഞാൻ പറയുന്നതല്ല, ലോക നടപടിക്രമങ്ങളെ കുറിച്ച് അദ്വൈത ശാസ്ത്ര സിദ്ധാന്തത്തെക്കുറിച്ചാണ് പറയും. ഇങ്ങനെയൊന്നും പൊട്ടിവിടരുന്ന ഒരു സാധനമല്ല ജ്ഞാനം. എന്തെങ്കിലും ഉപാസന ഉണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെന്നും ആത്മജ്ഞാനം ഉണ്ടാകത്തില്ല. അതിവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടുണ്ടാകത്തില്ല അതുകൂടെ അറിയണമല്ലോ. എന്തുകൊണ്ടങ്ങനെ ഞാനും ഉണ്ടാകത്തില്ല? കുറേ ദിവസം ഇങ്ങനെ പണിയെടുക്കുക, പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്ത് വരുമ്പോൾ അതുതന്നെ ചിത്തശുദ്ധമാവും. ഒരു സുപ്രഭാതത്തിൽ, ഏത് സമയം എന്ന് പറയാൻ പറ്റില്ല, രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഉറക്കത്തിലോ സ്വപ്നത്തിലോ ടപ്പെന്ന് ജ്ഞാനം വരും. എന്തുകൊണ്ടങ്ങനെ ഒന്നുകൂടാ? ആ ജ്ഞാനം എന്ന് പറയുന്നത് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അല്ലാതെ ഞാനും ഉണ്ടാകണമെങ്കിൽ ലോകം തലകീഴായി മറിയണം. ഇവിടെയെല്ലാം അത് സങ്കല്പിക്കാൻ പറ്റത്തില്ല. പ്രമാ എന്ന് പറയുന്നത് പ്രമാണജന്യമല്ല എന്നാർക്കും സങ്കല്പിക്കാൻ പറ്റില്ല. പ്രമാണത്തിൽ നിന്ന് മാത്രമേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ. അതും അദ്വൈതത്തിന്റെ സിദ്ധാന്തമല്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സാമാന്യബോധമുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് അദ്വൈതത്തിന്റെ മാത്രം സിദ്ധാന്തമല്ല. പ്രമാണത്തിൽ നിന്നേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതായി സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ പറയും, ഞാൻ എങ്ങനെയോ തനിയെ പൊട്ടിമുളച്ചു വരുന്നു. ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വൃക്ഷ ലതാദികളെല്ലാം പൊട്ടിമുളച്ച് വരുമല്ലോ. അതുപോലെ അതിന് വിത്തുണ്ടായിരിക്കും, അത് കാര്യം വേണം. അപ്പോൾ അതും സംഭവിക്കത്തില്ല. പ്രമാണ പ്രവൃത്തിപൂർവകമായ ഞാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ആണ് അതിനും കടുത്ത സംശയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവായിരുന്ന വാമദേവൻ എങ്ങനെ ഞാനുണ്ടായി? ആരാ ഉപദേശിച്ചത്? അവിടെ എന്ത് പ്രമാണം പ്രവർത്തിച്ചു? അതാണ് ഇവിടെ മുഖ്യമായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ കാര്യകാരണഭാവത്തെ നിഷേധിക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു കാര്യകാരണഭാവത്തെ ആശ്രയിച്ചിട്ടാണ്. ആ കാര്യകാരണഭാവത്തെ നിഷേധിച്ചിട്ട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരു എത്തും പിടിയില്ലാതായി. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല മണ്ണില്ലാതെ മൺകുടം ഉണ്ടാവുക, ഉലാലനില്ലാതെ മൺകുടം ഉണ്ടാവുക. ഇതൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല. അതെങ്ങനെ സംഭവിക്കും? ഇവിടെയൊക്കെ കാര്യകാരണബദ്ധമായിട്ട് ചിന്തിക്കാൻ പറ്റും. കാര്യം കാണുന്നുണ്ട്, കാരണം കാണുന്നുമില്ല. വേണ്ട കാരണം പ്രത്യക്ഷമാവേണ്ട, കാരണത്തിന്റെ അസ്തിത്വത്തെ അനുമാനിക്കുക. പക്ഷെ കാരണം ഉണ്ടായേ തീരും. അങ്ങനെ എവിടെയെങ്കിലും ജ്ഞാനം പൊട്ടിമുളയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെയും പ്രമാണം പ്രവർത്തിച്ചിരിക്കും എന്ന് സ്വീകരിക്കുക. അവിടെ പ്രത്യക്ഷമായ അനുഭവം, യുക്തി, അതോടൊപ്പം ഒന്നിനെ കൂടെ ചേർക്കേണ്ടി വരും. എന്താണ്? അത് പ്രമാണമാണ്, വിശ്വാസം ഇവിടെ ചേർന്നു. അങ്ങനെ വിശ്വസിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു, വിശ്വാസം കൂടെ ചേർന്നു, അതുകൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, ജ്ഞാനം ഉത്പന്നമാകണം, അതിന് പ്രമാണം പ്രവർത്തിച്ചിരിക്കണം, അതുണ്ടാകത്തില്ല. ഇനി പ്രമാണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ പറയും, ഇന്ന് ഞാനിപ്പോൾ കണ്ണു തുറക്കുന്നു, നാളെ ഉണ്ടാകാൻ പോകുന്ന കൂടത്തെ കാണാൻ വേണ്ടി ഞാൻ ഇന്ന് കണ്ണു തുറക്കില്ല. അങ്ങനെ ആരെങ്കിലും കണ്ണു തുറക്കും? നാളെ ഉണ്ടാകാൻ പോകുന്ന കൂടത്തെ കാണാൻ ഇന്ന് കണ്ണു തുറക്കില്ല. വർത്തമാനകാലത്തിലുള്ളതിൽ മാത്രമേ കാണാൻ വേണ്ടിയാണ് ഞാൻ കണ്ണു തുറക്കുന്നത്, അതേ സാധ്യമാകും. നാളെ ഉള്ളതിനെ കാണണമെങ്കിൽ നാളെ കണ്ണു തുറക്കണം, ഇന്ന് കണ്ണു തുറന്നിട്ട് കാര്യമില്ല. അപ്പോ മുമ്പ് ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം എന്ന് പറയുന്നത് ശ്രവണ സമകാലമേവ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നത് ഞാൻ കണ്ണു തുറക്കുമ്പോഴാണ്, അതാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. കണ്ണു തുറക്കുന്നു, ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആ, എന്റെ ഉള്ളിൽ എപ്പോഴാണോ എന്റെ ഇന്ദ്രിയവും അർത്ഥവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നത് അപ്പൊ ഞാനും ഉണ്ടാകുന്നു. അതാണ് നമ്മുടെ അനുഭവത്തിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നോക്കുന്നത്. അതുകൊണ്ട് പ്രമാണ പ്രവൃത്തി സമകാലമേവ ജ്ഞാനം, ഇത് ഭാഷകാരം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ സംശയം വരുന്നു, പ്രമാണ പ്രവൃത്തി എന്തിനും ഉണ്ടായി? കാരണം ഇവിടെ ആത്മജ്ഞാനത്തിന് ഒരൊറ്റ പ്രമാണമേ പ്രവർത്തിക്കൂ. ഏത് പ്രമാണമാണ്? ശബ്ദപ്രമാണം. വേറൊന്നും കൊണ്ട് സാധിക്കും? അത് സ്വീകരിക്കുന്നില്ല. ഉപദേശമല്ല, വേറെ ഒരു വഴിയില്ല. അല്ല, മറ്റു പല അഭ്യാസങ്ങളും കൊണ്ട് ജ്ഞാനം ഉണ്ടാകും എന്ന് പറയുന്നത് അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അത് ഉപദേശം അല്ലെങ്കിൽ ശബ്ദപ്രമാണം അല്ലെങ്കിൽ ശ്രവണം, ഇതൊക്കെ പറയുന്നു. അതിൽ നിന്ന് തന്നെ ഞാൻ ഉണ്ടാകണം. അതിനാണ് നമ്മൾ ദശമസ്തമസി ഒക്കെ വിശദമായി ചർച്ച ചെയ്തത്. അല്ലാതെ ഞാനും ഉണ്ടാകത്തില്ല. അല്ലാതെ ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നത് വരട്ടു ന്യായങ്ങളാണ്, ജ്ഞാനമല്ല, കുയുക്തികളാണ്, അദ്വൈത സംബന്ധമായ കാര്യങ്ങളല്ല. അത് വിശദീകരിക്കാം, അത് വരും. അതാണ് പറയാൻ പോകുന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രവണ സമകാലം ഞാനും ഉണ്ടാകുന്നു. പക്ഷേ അപ്പോൾ ഉടനെ ചോദ്യം വരും, ഞാനുപദേശമൊക്കെ ഒരുപാട് കേട്ടതാണ്, കേട്ടതോ വായിച്ചതോ ഒക്കെ ആകാം. പഴയകാലത്ത് കേൾക്കാനേ പറ്റും, വായിക്കാൻ പറ്റത്തില്ല. ആ കാലത്ത് പറഞ്ഞുകൊണ്ട് ശ്രവണം ശ്രവണം എന്ന് പറഞ്ഞു. ഇന്ന് ഇന്ന് വായിക്കാനും പറ്റും, കേൾക്കാനും പറ്റും. അപ്പോൾ സംഗതി മാറി, വായിച്ചാലും മതി, ഞാനുണ്ടാവണം. കാരണം അവിടെ പ്രമാണം പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാനുണ്ടാകുന്നില്ല, എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടു. ഈ വിഷയങ്ങൾക്ക് എല്ലാത്തിനുമാണ് ഇവിടെ സമാധാനം പറയുന്നത്. സർവാപേക്ഷാച യജ്ഞാതിശ്വതേരശ്വത് തീത്ര ആരഭ്യ അവിടെ മുതൽ ഉച്ചാവചം വിദ്യാസാധനം അവധാരിതം, പലതരത്തിലുള്ള വിദ്യാസാധനങ്ങളുണ്ട്. ജ്ഞാനസാധനം എന്ന് പറയുന്നത് ശബ്ദമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഉച്ചാവചം നാനാതരത്തിലുള്ള വിദ്യാസാധനങ്ങളെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പരമ്പരയാ യജ്ഞാദികളെല്ലാം സർവവും ജ്ഞാനസാധനമാണ്. ഉപാസനകളും യജ്ഞാദികളും ഭക്തി യോഗവും സർവ ഇടപാടുകളും ജ്ഞാനസാധനമാണ്. അത് മറ്റൊരു കാര്യം. അവധാരിതം നിശ്ചിതം തദ്ഫലം വിദ്യാസിദ്ധ്യന്തി. അതിന്റെ ഫലമായ ഉണ്ടാകുന്ന ശ്രദ്ധിക്കുന്നതായ വിദ്യ സിദ്ധ്യന്തി. എന്ത് രൂപമാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല? ശത്രുപ്രത്യം സിദ്ധ്യന്തി. ശ്രദ്ധിക്കുന്നതായ വിദ്യ തിങ്ങന്തമല്ല. തിങ്ങന്തമാണെങ്കിൽ എങ്ങനെയായിരിക്കും? സിദ്ധ്യന്തി ഹർസ്വമായിരിക്കും. സിദ്ധ്യൻ സിദ്ധ്യത് സിദ്ധ്യന്തി. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ ശരിക്കും അർത്ഥം മനസ്സിലാവത്ത. വേറൊന്നും പഠിക്കുന്നവർക്ക് പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാവും. സിദ്ധ്യന്തി ഇഹൈവ സിദ്ധ്യതി എന്നാണ് അവിടെ വന്നത്. അതേത് രൂപമാണ് സിദ്ധ്യന്തി സിദ്ധ്യതി സിദ്ധ്യതി? എന്ത് രൂപമാണ്? തിങ്ങന്തം. സിദ്ധ്യന്തി വിദ്യാ സിദ്ധ്യതി ഇഹൈവ ജന്മനി. അങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എൻ്റെ അർത്ഥം മനസ്സിലാക്കി. അങ്ങനെ ശ്രദ്ധിക്കുന്നതായ വിദ്യ ഈ ജന്മത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ്. വേറൊന്നും പഠിക്കുന്നവരതൊക്കെ ഇനി ശ്രദ്ധിക്കണം. മനസ്സിലായാലെങ്കിൽ ചോദിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്നതായ ആ ജന്മം ആ വിദ്യ ഈ ജന്മത്തിൽ ശ്രദ്ധിക്കുന്നു. ഊത അഥവാ കദാചിത് അമുത്രാവീതി ചിന്തിയത്തെ. ഇനി അമുത്ര എന്ന് വെച്ചാൽ പരജന്മത്തിൽ മരണശേഷം വിദ്യ സംഭവിക്കാമോ എന്നാണ്. അതായത് വിദ്യാസാധനത്തിൽ നിന്നും വിദ്യാസാധനത്തിൽ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാസാധനത്തിൽ നിന്നുണ്ടാകുന്നുവെന്ന്, സാധനത്തിൽ നിന്നുണ്ടാകുന്ന കാര്യമാണെന്ന്. സിദ്ധ്യന്തി ശ്രദ്ധിക്കുന്നതായ ജന്യമാകുന്നതായ ആ വിദ്യ ഈ ജന്മത്തിൽ തന്നെയാണോ? അപ്പോൾ വിദ്യക്ക് ജ്ഞാനത്തിന് സാധനം ഉണ്ടെന്നും അതെന്നാണ് ഉണ്ടാകുന്നതെന്നും എല്ലാം വ്യക്തമായി. അത് ഈ ജന്മത്തിലാണോ അതോ പരജന്മത്തിലാണോ എന്നുള്ളതാണ്. ഹിം താവത് പ്രാപ്തം. എന്താ താങ്കളുടെ അഭിപ്രായം? പൂർവക്ഷി പറയുന്നു ഇഹൈവ. കാരണം പ്രമാണം പ്രവർത്തിക്കുമ്പോൾ പ്രമം ഉണ്ടാകണം. പറഞ്ഞത് നാളെ കാണാൻ വേണ്ടി ഇന്ന് കണ്ണു തുറക്കേണ്ട കാര്യമില്ല, നാളെ കണ്ണു തുറന്നാൽ മതി. ഇപ്പൊ പ്രമാണ പ്രവൃത്തി സമകാലമേ വിദ്യ എന്ന് സിദ്ധാന്തം ഇരിക്കെ ഈ ജന്മത്തിൽ തന്നെ വിദ്യ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? പൂർവക്ഷി പറയുന്നു ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാകണം. കിം കാരണം? എന്തുകൊണ്ട്? വ്യക്തി പറയുന്നു ശ്രവണാദി പൂർവികാഹി വിദ്യ. അവിടെ കേവല ശ്രവണമെന്ന് പറഞ്ഞില്ല, ശ്രവണാദിപൂർവിക ഈ വിദ്യ. ഇവിടെ വിദ്യ എന്ന് പറയുന്നത് ശ്രവണാദിപൂർവകമായിട്ടുള്ള, ശ്രവണാദി എന്ന് പറഞ്ഞാൽ ശ്രവണമനന വിദ്യാസനങ്ങളിലൂടെ ഉണ്ടാകുന്ന വിദ്യയാണ്. അതുപോലെ ജന്യമാകുന്ന വിദ്യയാണ്. അങ്ങനെയുള്ള വിദ്യ എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാകണം. അതിന് പല കാര്യങ്ങളും പറയണം. ഒന്ന് ശ്രവണം കാരണമാണ്. അപ്പോൾ വിദ്യ ജനിക്കുന്നതാണ് ഉണ്ടാകുന്നതാണ്. ശ്രവണമെന്ന് പറയാം, ഉപദേശമെന്ന് പറയാം, ശബ്ദമെന്ന് പറയാം, എല്ലാം ഒന്ന് തന്നെ. ശ്രവണമെന്ന് പറയുമ്പോൾ അർത്ഥം ശ്രദ്ധിക്കുക. എന്താ ശ്രവിക്കുന്നത്? ശബ്ദമല്ല വേറെ എന്തെങ്കിലും ശ്രവിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ശബ്ദം ശ്രവിച്ചാൽ മതിയോ? അതുകൊണ്ടും കാര്യമില്ല. ശ്രവിക്കുന്നത് തത്വത്തെ ബോധിപ്പിക്കുന്ന ശബ്ദം ശ്രവിക്കണം. അതാണ് തത്വത്തെ ബോധിപ്പിക്കുന്ന ശബ്ദം തന്നെ. പക്ഷെ ശബ്ദത്തിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ ശബ്ദത്തിൽ നിന്ന് അർത്ഥം ബോധിക്കണമെന്ന് നിയമമൊന്നുമില്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ സാഹിബിന്റെ മുമ്പിൽ പറഞ്ഞാൽ എന്ത് ബോധിക്കാന്ന്? സംസ്കൃതം പഠിച്ച സാഹിബായിരിക്കും, അല്ലെങ്കിൽ ഒന്നും ബോധിക്കത്തില്ല. അപ്പൊ അവിടെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവണമെന്നും ഒരു നിയമമില്ല. അപ്പൊ ശ്രവണാദി പറഞ്ഞു മനനം വേണ്ടി വരും. നിത്യാസനം വേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ സഹകാരികളായ എല്ലാം വേണം. പിന്നെ ഇതെല്ലാം നടക്കുന്നതിന് യോഗ്യമായ അന്ധകരണം വേണം. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് പറയുന്നത്, വിദ്യക്ക് കാരണം പ്രമാണമാണെങ്കിലും പ്രമാണ പ്രവൃത്തി കൊണ്ട് മാത്രം വിദ്യ ഉണ്ടാകരുത്. പക്ഷെ അതുകൊണ്ട് വിദ്യ ഉണ്ടാകണമല്ലോ. ഏത് ജന്മത്തിലാണോ ശ്രവിക്കുന്നത് ആ ജന്മത്തിൽ തന്നെ വിദ്യ ഉണ്ടാവണം. അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ ജ്ഞാനം ഉണ്ടാവണം. എന്നുവെച്ചാ കശ്ചിത് അമിത്രമേ വിദ്യ ജായതാമിത്യ വിസന്ധായ ശ്രവണാദിഷു പ്രവർത്തത്തെ. പറയുന്നു സാധാരണഗതിയിൽ പറയുന്നത് വിവേകികളായ ആൾക്കാരെ കുറിച്ചാണ്. ഈ ശ്രവണാദികളിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എല്ലാം പറയുമ്പോൾ ഭാഷ്യക്കാരനെ സംബന്ധിച്ച് ഒരു വൈദിക പശ്ചാത്തലമൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കും പോലെ ഉപനയനം ചെയ്യുന്നു, വേദാധ്യയനം ചെയ്യുന്നു, പിന്നെ വീണ്ടും പോയി ഗുരുവിൻ്റെ അടുത്ത് പോയി വീണ്ടും ശ്രവിക്കുന്നു, മനനം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ടായത് പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഈ ജന്മത്തിലെല്ലാം ചെയ്യാം, അടുത്ത ജന്മത്തിൽ ഞാൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മളെപ്പോലെയല്ല, നമുക്ക് ഉറപ്പുണ്ട് ഈ ജന്മത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഏതെങ്കിലും ഒരു ജന്മത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ, അങ്ങനെയല്ല. അത്തരക്കാർ ഭാഷകാരന്റെ ലിസ്റ്റിലില്ല. അതുകൊണ്ട് ശ്രവണാദികളിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഞാൻ ഉണ്ടാകണമെന്നുള്ള താല്പര്യത്തിൽ തന്നെ ആദ്യം തന്നെ എന്താണ് സംസാര നിവൃത്തിക്ക് ഉപായം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. സംസാര ദുഃഖം അയാൾ അലട്ടുന്നു, എന്താ ഉപായം? സംസാര നിവൃത്തിക്കുള്ള ഉപായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത്? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. അതിന്റെ കാരണം അവിദ്യ. ആ അത് തന്നെ ശരിയായ ഉത്തരം. അത് സംസാര കാരണം എന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ശരിയായ ഉത്തരം പറഞ്ഞാൽ 100-ന് 100 മാർക്ക് തന്നിരിക്കുന്നു. സംസാര കാരണം മനസ്സിലാക്കുന്നത് അജ്ഞാനമാണ്, അവിദ്യയാണ്, ഭ്രാന്തിയാണ്, അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അയാൾ വിദ്യ അന്വേഷിക്കുന്നത്. അല്ല, സംസാര കാരണം വേറെ എന്തെങ്കിലും ആണെങ്കിൽ അയാളുടെ വിദ്യക്ക് പകരം വേറെ എന്തെങ്കിലും അന്വേഷിച്ചു പോകുന്നത്. അപ്പൊ സംസാരത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഒരുവന് അവന് ബോധമുണ്ടാകുന്നു ഈ സംസാരത്തിന് കാരണം അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് പറഞ്ഞു ഇവിടെ ഭാഷകാരം ഉദ്ദേശിക്കുന്നത് കുറച്ച് ബോധമുള്ളവരെയാണ്, അതവനറിയാം. അപ്പോൾ അവനതിൻ്റെ കാരണം എന്താണ്? വേറെ ഒരു വഴിയുമില്ല, വിദ്യ, ശരിയായ വിദ്യ കൊണ്ടേ പറ്റൂ. ആ വിദ്യക്ക് എന്താണ് ഉപായം? ശ്രവണാദികൾ. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രവണത്തിൽ നിന്ന് ഞാനും ഉണ്ടാകണം, പിന്നെ ഇതിന് അടുത്ത ജന്മത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അല്ല, ഇനി അടുത്ത ജന്മത്തിലാണ് ജ്ഞാനവും മോക്ഷവും ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ അടുത്ത ജന്മത്തിൽ ശ്രവണം മതിയല്ലോ. എന്തിനാ ഈ ജന്മത്തിൽ ശ്രവണം? ഇത് യാഗാദി കർമ്മങ്ങളെപ്പോലെ തന്നെ. യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രയ പശുകാമോ യജേത, ചിത്രായാഗമുണ്ട്. ആ യാഗം ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പശു അടുത്ത ജന്മത്തിലാണ്. കാരണം ഈ ജന്മത്തിൽ യാതൊരു ഗ്യാരണ്ടിയില്ല. മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോയി അവിടെ പശുവിനെ കിട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവിടെയൊക്കെ പാലൊക്കെ ഓട്ടോമാറ്റിക്കാണ്, പശുവിന്റെ ആവശ്യമില്ല. സ്വർഗത്തിൽ ഒരാൾക്ക് പാല് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആ സങ്കല്പം മാത്രം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? പാലങ്ങ് ഉള്ളിച്ചല്ല. അവന് അവിടെ പശുവിന്റെ യാഗമുണ്ടോ? ആവശ്യമുണ്ടോ? പശുവിന് വേണ്ടി യാഗം ചെയ്യണോ? ഇല്ല. പക്ഷെ അടുത്ത ജന്മത്തിൽ ഗോധനം, അതാണ് ഏറ്റവും വലിയ ധനം. ഇന്നത്തെ പോലെ ധനത്തിനുള്ള വേറെ യാതൊരു വഴിയില്ല. അപ്പൊ പിന്നെ അടുത്ത ജന്മത്തിൽ പശു വേണമെങ്കിൽ എന്ത് വേണം? ചിത്രായാഗം ചെയ്യണം. അതിപ്പോഴേ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും അനുഭവിക്കില്ല. ഈ ജന്മത്തിൽ ഒരു പശുവിന് വേണ്ടിയിട്ട് ഇനി അലയാത്ത സ്ഥലമില്ല. അന്ന് പശു വേണമെങ്കിൽ ആരെങ്കിലും ദാനം കൊടുക്കണം. ഇതൊക്കെ വൈദികന്റെ കാര്യമാണ് പറയും. പല രാജാക്കന്മാർ ദാനം കൊടുക്കണം. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അല്ല, പശു ഇടുന്ന കിട്ടുന്നു. പശു ഉണ്ടെങ്കിലേ പാല് കുടിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ പശുവിന് ഇവിടെ ഇത്രയും പ്രാധാന്യം വന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ്റെയൊക്കെ ആയുസ് നിലനിർത്തി ഈ പശുക്കള. അതിൻ്റെ പാല് വളരെ പോഷക സമ്പുഷ്ടമായ ഒരു ആഹാരമാണ്. അത് മനുഷ്യൻ്റെ ആയുസിന്, ജീവനെ, ബുദ്ധിയെ ഒക്കെ നിലനിർത്തിയ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അതിനെ അമ്മയായിട്ടും ദൈവമായിട്ടും ഒക്കെ മനുഷ്യൻ ആരാധിച്ചത് ഇവിടെ. അതുകൊണ്ടാണ് പശുവിന് വേണ്ടി തന്നെ ഒരു യാഗം. ഈ ജന്മത്തിൽ കഷ്ടപ്പെട്ട് കിട്ടിയില്ല, അടുത്ത ജന്മത്തിൽ കിട്ടുമെന്നുള്ള ഉറപ്പിൽ ഇത്തവണ യാഗം ചെയ്തിട്ട് മരിക്കുക. അതുപോലെയാണോ ജ്ഞാനത്തെ സംബന്ധിച്ച്? അവിടെ അത് വിശ്വാസമാണ്, അടുത്ത ജന്മത്തിൽ കിട്ടുമെന്നുള്ള ഉറപ്പിൽ ഈ ചെയ്യുക. അതുപോലെ ജ്ഞാനത്തിന് വേണ്ടി ആരും പ്രവർത്തിക്കത്തില്ല. കാരണം സംസാര ദുഃഖം ഈ ജന്മത്തിൽ അനുഭവിക്കണം. മനസ്സിലായതിന് കാരണം അജ്ഞാനമാണ്. അതിനെ നശിപ്പിക്കുന്ന ജ്ഞാനം വേണം. അതിൻ്റെ ഉപായം ശ്രവണാദികളാണ്. ഈ ജന്മത്തിൽ തന്നെ അതൊക്കെ ചെയ്യുക എന്ന് വളരെ യുക്തിയുക്തമായി ബോധിക്കുന്ന വൈദികൻ ഇനി വരാൻ പോകുന്ന ഒരു ജന്മത്തിലെ ജ്ഞാനത്തിന് വേണ്ടി ഈ ജന്മത്തിൽ ശ്രവണം ചെയ്യത്തില്ല എന്നാണ് പൂർവക്ഷിയുടെ അഭിപ്രായം ഈ പറയുന്നത്. അതാണ് കശ്ചിത് ഒരുവനും അമിത്രമേ വിദ്യാജായതാം, ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിൽ എനിക്ക് ജ്ഞാനം ഉണ്ടാകട്ടെ ഇത്യഭിസന്ധായ എന്നുറപ്പിച്ചിട്ട് ശ്രവണാദിഷു പ്രവർത്തതേ, അങ്ങനെ പ്രവർത്തിക്കുന്നില്ല ശ്രവണാദികളിൽ എന്ന് പൂർവക്ഷി പറയുന്നു. ഉപയോഗിക്കുമ്പോൾ ശരിയാണെന്ന് തന്നെ നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. സമാനൈവതു ജന്മനി വിദ്യാജന്മ അഭിസന്ധായ ഏതേഷു പ്രവർത്തമാനോ ദൃശ്യത്തെ. ഇവിടെയും പറഞ്ഞിരിക്കുക വിദ്യാജന്മ, ഇതാണ് നേരത്തെ പറഞ്ഞത് വിദ്യ ഉത്പത്തി. വിദ്യ ഒരുവന്റെ ഉള്ളിൽ ഉത്പന്നമാകണം, ജന്യമാകണം. അത് ജന്യജ്ഞാനമാണ്, നിത്യജ്ഞാനമാണ്. അപ്പൊ നിത്യമായിരിക്കുന്ന ജ്ഞാനം അത് ജനിക്കുമ്പോഴാണ് അതിന് വിദ്യ എന്ന് പേര് പറയുന്നത്. അത് ജനിക്കാത്തതിന്റെ പേരെന്താണ്? എന്താണ് പേര്? ജ്ഞാനം. ജ്ഞാനമെന്ന് ജനിക്കുന്നതിനും പറയും. എന്നാലും ജനിക്കുന്ന ജ്ഞാനത്തിന് വിദ്യ എന്ന് പറയാറുണ്ട്. ജ്ഞാനശബ്ദം രണ്ടിനും ഉപയോഗിക്കും. സ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തിനൊരിക്കലും വിദ്യ എന്നുള്ള ശബ്ദം പ്രയോഗിക്കാറില്ല. പ്രയോഗിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ സാധാരണഗതി പ്രയോഗിക്കാറില്ല. ജ്ഞാനമെന്ന് പറഞ്ഞാൽ രണ്ടിനും പ്രയോഗിക്കും, അതാണ് ആശയക്കുഴപ്പമുണ്ടാകും. നിത്യമായ ജ്ഞാനത്തിനും ജന്യമായ ജ്ഞാനത്തിനും. ഈ അനിത്യമായ ജ്ഞാനം, അതിനാണ് ഇവിടെ പറയുന്നത് വിദ്യാജന്മ. ആ വിദ്യയുടെ ജന്മം, ഉത്പത്തി, അത് ഉറപ്പിച്ചിട്ടാണ്. എനിക്ക് അറിവുണ്ടാകണം, ഉണ്ടായേ തീരും. സംസാര നിവൃത്തി ഉണ്ടാകണം, അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിക്കണം. അത് വിദ്യ ഉണ്ടാവും, വിദ്യ തനിയെ ഉണ്ടാകത്തില്ല. വിദ്യയ്ക്ക് വേണ്ടി ശ്രവണാദികളിൽ പ്രവർത്തിക്കുന്നു. അല്ലാതെ ഈ സാറിനെ പറഞ്ഞു വരുന്ന മതപ്രഭാഷണത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നു, അന്ധകരണ ശുദ്ധി ഉണ്ടായ മതി ജ്ഞാനം തനിയെ ഉണ്ടായിക്കോളൂ എന്ന് പറയുന്ന അത് അദ്വൈത സമ്മതമായ കാര്യമുണ്ട്. ഒരു കാരണവരും അദ്വൈതമല്ല, സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് സ്വീകരിക്കാൻ പറ്റിയ കാര്യമില്ല. പ്രമാണം കൂടാതെ പരമ ഉണ്ടാവുക അത് സാധിക്കുന്ന കാര്യമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യകാരണ നിയമങ്ങളെയും നിഷേധിക്കേണ്ടി വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കും, ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൃത്തില്ലാതെ മൺപാത്രം ഉണ്ടാകണം. അത് സംഭവിക്കുന്ന കാര്യമാണ്. ജ്ഞാനം ജന്യമാകുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? നശിക്കുകയും ചെയ്യും. അപ്പൊ ഈ അനിത്യമായ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമോ? അത് മതിയോ അജ്ഞാനത്തെ നശിപ്പിക്കാൻ? അത് മതി. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? അജ്ഞാനം പരമാർത്ഥമല്ല. അത് അജ്ഞാനം എന്ന് പറയുന്ന ഒരു സത്യമായ സാധനമല്ല, അത് പരമാർത്ഥമല്ല, അതും അസത്യമാണ്. അതിനെ നശിപ്പിക്കുന്നതിന് ജന്യമായി നശിക്കുന്നത് കൊണ്ട് അനിത്യമായിരിക്കുന്ന ജ്ഞാനം മതി. പക്ഷെ ജ്ഞാനത്തെ പരമാർത്ഥ ജ്ഞാനമെന്നും പറയും. അതെന്തുകൊണ്ടാണ്? അവിടെയാണ് ആശയക്കുഴപ്പം വരുന്നത്. ജ്ഞാനം പരമാർത്ഥമാണ് എന്ന് പറയുന്നതിന് എന്താ കാരണം? അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വസ്തു ജനിക്കുകയും നശിക്കുകയും ചെയ്താൽ അതിന് പരമാർത്ഥം എന്ന് പറയാൻ പറ്റുമോ? പരമാർത്ഥത്തിനെ കുറിച്ച് ഞാനും പരമാർത്ഥമാണ് എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഉത്തരം. അതപ്പോ മനസ്സിൽ വരണം ശരിയായ ഉത്തരം. നിങ്ങൾ പറയുന്നതിലൊക്കെ ഉത്തരങ്ങളുണ്ട്. അത് എ ബി സി ഡി ഇ ഇങ്ങനെ പലതും ഉണ്ട്. അതിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ ഒരു ഉത്തരമുണ്ട്. ഭ്രമം തോന്നും അതിൽ, അതാണോ ശരി ഇതാണോ ശരി. എന്നാലും ജ്ഞാനത്തെ പരമാർത്ഥം എന്ന് പറയുന്നതിന്റെ നിങ്ങളീ പറഞ്ഞൊക്കെ ഈ ബി സി ഡിയിലൊക്കെ വരുന്നതാണ്. എ ആണ് എനിക്ക് വേണ്ടത്. ഈ ജ്ഞാനത്തെ നിഷേധിക്കാൻ വേറെ ജ്ഞാനമില്ല. ആ അത് ഒന്നുകൂടി കറക്റ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞ ഉത്തരം ആളിന്റെ മനസ്സിൽ ഒരു ഉത്തരമുണ്ട്, പക്ഷെ അതൊന്നുകൂടെ കറക്റ്റ് ചെയ്യണം. ജ്ഞാനത്തെ ആ അത് തന്നെ ശരിയായ ഉത്തരം. ഒത്തിരി സ്ലോ, ട്യൂബ് കത്തുന്ന പോലെയാണ്, ടക്കനെ കത്തത്തില്ല. പതുക്കെ പതുക്കെ വെട്ടി വെട്ടിയേ കത്തത്തുള്ളൂ. ഇപ്പൊ ഇലക്ട്രോണിക് സാധനമുണ്ട്, ഉടൻ കത്തും, സ്വിച്ച് ഇട്ടാൽ തന്നെ. ചെറിയൊരു മന്ദത, നെയ്യ് ഒഴിക്കുന്നുണ്ട്, ബുദ്ധിമാന്ദ്യം, എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ചിലരൊക്കെ ചിന്തിക്കും, ഞാൻ നെയ്യ് കഴിക്കുന്നില്ലല്ലേ, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. ജ്ഞാനത്തെ പരമാർത്ഥം എന്ന് പറയുന്നത് അബാധിതമായതുകൊണ്ടാണ്. പരമാർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ ഒരർത്ഥമാണ്. അബാധിതമായാൽ അത് പരമാർത്ഥമാണ്. പക്ഷേ ജനിക്കുന്നു, നശിക്കുന്നു, എന്നിട്ടുകൂടി അതെന്താണ്? പരമാർത്ഥമാണ്. ബാധിതം നിങ്ങൾക്കത് അറിയാം, കേട്ടിട്ടുള്ളതാണ്, പക്ഷെ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അതിന് സത്യം പരമാർത്ഥം എന്നെല്ലാം പറയുന്നത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയുന്നത്. അബാധിതമായതുകൊണ്ടാണ്, അത് പരമാർത്ഥമായതുകൊണ്ടാണ്. എന്താണ് ബാധിതമായ അജ്ഞാനത്തെ അത് ബാധിക്കുന്നത്? അജ്ഞാനം ബാധിതമാണ്. അതിനെ ബാധിക്കുന്നു എന്ത്? ജ്ഞാനം. ജ്ഞാനത്തിന്റെ പ്രവൃത്തി അതാണ്. അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി, ഒരേ ഒരു തത്വത്തെ തന്നെ നാനാവശത്തിൽ നിന്ന് മനസ്സിലാക്കുക. അതിന് നാനാ മുഖങ്ങളുണ്ട്. എല്ലാ മുഖങ്ങളെയും നമ്മൾ കണ്ടിരിക്കണം, പരിചയപ്പെട്ടിരിക്കണം. എല്ലാത്തിനെ കുറിച്ച് ശരിയായ ധാരണ വേണം മനസ്സിൽ. ഇത് ഇത്തരം പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നേ കിട്ടത്തുള്ളൂ, അല്ലാതെ മതപ്രഭാഷണത്തിൽ നിന്ന് കിട്ടുന്ന സാധനമല്ല. പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ ആവശ്യം വരുന്ന അവിടെയാണ്. അതാണ് എന്റെ പ്രത്യേകത, സവിശേഷത ഈ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത. അല്ലെങ്കിൽ എന്തിനാ ഈ ബ്രഹ്മസൂത്രമൊക്കെ ചർച്ച ചെയ്യാം? ഹരിനാമകീർത്തനം പോരെ, മതിയാ? ഇതിന്റെ പ്രയോജനം ചെയ്യത്തില്ല. അത് പ്രയോജനമില്ലാത്തതെന്നുള്ളതല്ല, അത് വേറെ, അതിന്റെ വിഷയം വേറെ, ഇതിന്റെ വിഷയം വേറെ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം അതാണ്. അപ്പൊ ഇവിടെ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. അപ്പോ ജ്ഞാനം ജന്യമാണെങ്കിലും അത് പരമാർത്ഥമാണ്, സത്യമാണെന്നും പറയാം. ഇതൊക്കെയാണ് ആ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, പരിഹരിക്കാതെ കിടക്കുന്നു. ആശയക്കുഴപ്പം ഉണ്ടാകുന്ന സ്വാഭാവികം, പക്ഷെ അത് പരിഹരിക്കണം. ആവർത്തിച്ച് കേട്ടാലും പരിഹരിക്കില്ല, കാരണം ഇതങ്ങോട്ട് ക്ലിക്കാവത്തില്ല, കേൾക്കും, അങ്ങോട്ട് പതിയത്തില്ല. അതിന് പിന്നെ ഒരു വഴി ഉള്ളൂ, നിരന്തരം കേൾക്കുക, അപ്പം നെയ്യും സേവിക്കുക, രണ്ടും കൂടെ ആകുമ്പോൾ ശരിയാവും. അപ്പോൾ അത് ഉറയ്ക്കും. അപ്പോൾ എന്തായാലും സംസാര കാരണം അജ്ഞാനമാണ്. അത് നശിപ്പിക്കുന്നതിന് ജ്ഞാനം വേണം. ജ്ഞാനത്തിന് പോയ ശ്രവണാദികളാണ്, അതുണ്ടാകണം എന്നെല്ലാം ബോധമുള്ള ഒരാൾ കണ്ണു തുറക്കുന്നത് മുമ്പിലിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനം ഉണ്ടാകണം എന്നുള്ള നിശ്ചയത്തോടുകൂടിയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ എന്നെങ്കിലും ഇതുണ്ടായിക്കോട്ടെ എന്ന് അല്ല എന്ന് കരുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ളവരാണ്. അല്ലാത്തവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ടൈം പാസിന് വേണ്ടിയും ഇതൊക്കെ ചെയ്യും, കാലം കടന്നു പോകണമല്ലോ എന്ന് കരുതിയും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത്രക്കാരെ കുറിച്ചല്ല പറയുന്നു. അത് പറയുന്നത് സമാന ഏവത്വ ജന്മനി, സമാന ജന്മം എന്ന് പറഞ്ഞാൽ ശ്രവണാദികൾ ഏത് ജന്മത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ ജന്മത്തിൽ തന്നെ വിദ്യാജന്മ അഭിസന്ധായ, വിദ്യാജന്മം എന്ന് പറഞ്ഞാൽ വിദ്യോത്പത്തി. ആ വിദ്യ ഉത്പത്തിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ഉത്പന്നമാകുന്നു, നശിക്കുന്നുവെങ്കിലും അത് സത്യമാണ്, പരമാർത്ഥമാണ്, നിത്യമാണ്, ബാധിതമെന്നുള്ള നിലയ്ക്ക്. അല്ലെങ്കിൽ കാര്യകാരണ അനന്യത്വം ന്യായമനുസരിച്ച് രണ്ടും മനസ്സിലാകും. അത് അനിത്യമായതുകൊണ്ട് ദോഷമൊന്നുമില്ല. അസത്യമായ അജ്ഞാനത്തെ ബാധിക്കുന്നതിന് അസത്യമായ ജ്ഞാനം മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ അത് ഇല്ലാതെ സാധിക്കത്തില്ല. വേറെ എന്തെങ്കിലും കൺകട്ട് വിദ്യ ഉണ്ടെന്ന് സാധിക്കില്ല, മാജിക് കൊണ്ട് സാധിക്കില്ല. ആണ് വിദ്യാജന്മ വിസന്ധായ, വിദ്യാജന്മത്തെ സങ്കല്പിച്ചിട്ട്, നിശ്ചയപൂർവമായി സങ്കല്പിച്ചിട്ട് തേഷു പ്രവർത്തമാനവും ദൃശ്യത്തെ. തേഷു എന്ന് പറഞ്ഞാൽ ശ്രവണാദിഷു പ്രവർത്തിക്കുന്നതാണ് ലോകത്ത് കാണുന്നത്. ഇത് പൂർവോക്ഷമാണ്. ഞാനത് പറയുമ്പോൾ ഇത് മുഴുവൻ സത്യമാണ് എന്നൊക്കെ തോന്നും. ചെറിയ ഭേദഗതികളൊക്കെ ഇനിയും വരും. ഇപ്പൊ കേൾക്കുമ്പോൾ അതുകൂടെ കരുതിക്കോണം, പൂർവോക്ഷമാണെന്നുകൂടെ കരുതിക്കോണം. യജ്ഞാദീന്യപി ശ്രവണാദിദ്വാര എണ്ണ ഏവ വിദ്യാം ജനയന്തി. നേരത്തെ പറഞ്ഞല്ലോ സർവാപേക്ഷ യജ്ഞാദിശുരശ്വത്. അവിടെ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. യജ്ഞാദികളും കാരണമാണ്. എങ്ങനെ? ശ്രവണാദികളിലൂടെ വിദ്യാം ജനയന്തി. ശ്രവണാദികളിലൂടെ യജ്ഞാദികളും വിദ്യയ്ക്ക് കാരണമായി തീരുന്നു. പ്രമാണജന്യത്വ വിദ്യായ. ഇവിടെ അതും ശ്രദ്ധിക്കുക. ഇതൊക്കെ അടിവരയിട്ട് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. വിദ്യ പ്രമാണജന്യമാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ മറന്നിട്ട് പുതിയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കും. പ്രമാണജന്യമാണ് വിദ്യ. അത് പിന്നെ ജന്യം, ജ്ഞാനം ജന്യമാകുന്നത് അന്ധകരണ ഉപാധി. അപ്പോൾ അന്ധകരണ ഉപാധിയിലൂടെ ജ്ഞാനം വാസ്തവത്തിൽ ജന്യമാകുന്നുണ്ടോ? ഉണ്ടോ? അന്ധകരണമായ ഉപാധിയിലൂടെ ജന്യമാകുന്നുണ്ടോ വാസ്തവത്തിൽ ജ്ഞാനം? ഇല്ല. ഉപാധി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോളൂ കാല്പനികമാണ്, പരമാർത്ഥമല്ല. വിദ്യാ ജന്മ എന്ന് പറയുന്നത് പരമാർത്ഥമല്ല. വാസ്തവത്തിൽ അവിടെ ജനനം എന്തിനാണ് ഉണ്ടാകുന്നത്? വിദ്യാജന്മം എന്ന് പറയുമ്പോൾ എന്തിനാ ജന്മം ഉണ്ടാകുന്നു? വാസ്തവത്തിൽ ജന്മം എന്തിനാ ഉണ്ടാകുന്നു? ജന്മോടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നു, വാസ്തവമല്ല. എന്നാലും ഉണ്ടാകുന്നു എന്ന് പറയുന്ന എന്തിന്റെ ജന്മത്തെയാണ്? ഔപാധിക ജ്ഞാനം. അത് തന്നെ. ജ്ഞാനം ജനിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ജനിക്കുന്നു? ഒരു അന്ധക്കരണ വൃത്തി ഉദയം ചെയ്യുന്നു എന്നേ അർത്ഥം. വൃത്തിയാണ് ജനിക്കുന്നത്. അന്ധക്കരണ വൃത്തി ഉദയം ചെയ്യുമ്പോൾ വൃത്തിയുടെ ഉദയത്തെ ജ്ഞാനത്തിൽ ആരോപിക്കുകയാണ്. ജ്ഞാനം ഉദിച്ചു. ജ്ഞാനത്തിന് ഉദിക്കാൻ കഴിയത്തില്ല. പക്ഷെ വൃത്തിയുടെ ജന്മത്തെ ജ്ഞാനത്തിൽ ആരോപിച്ചിട്ട് പറയുന്നു ജ്ഞാനം ഉദിച്ചു, ജ്ഞാനം ഉണ്ടായി എന്ന് പറയുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം. ജ്ഞാനം എന്നും നിത്യം തന്നെയാണ്. പക്ഷെ വിദ്യാജന്മെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ട്? അത് വൃത്തി കുതിക്കുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മാകാര വൃത്തി എന്നും മറ്റും പറയുന്നു. വൃത്തി ഉദയത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. വൃത്തി ഉദയത്തെയാണ് ജ്ഞാനോ ഉദയവും എന്ന് പറയുന്നത്. ശരി, വൃത്തി ഉദിച്ചാൽ അത് വൃത്തി ഉദിച്ചെന്ന് പറഞ്ഞാൽ പോലെ എന്തിനാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്? ആ വൃത്തിയുടെ വിഷയം ജ്ഞാനമാണ്. വൃത്തിയുടെ വിഷയമല്ല ഞാനും. വൃത്തി ഉദിക്കുന്നു, വൃത്തി ഉദയം എന്ന് പറയുന്നു. എന്തിനാ ജ്ഞാനോദയം എന്ന് പറയുന്നു? വൃത്തിക്ക് ഒരിക്കലും ജ്ഞാനത്തെ കൂടാതെ ഉദിക്കാൻ കഴിയില്ല. വൃത്തിയോട് ഞാനും താതാത്മ്യ സംബന്ധത്തിയിരിക്കുന്നു. അധ്യാസം ആധ്യാത്മിക സംബന്ധവും. വൃത്തി എപ്പോഴും ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ചിച്ഛായയോടുകൂടി അത് ഉദിക്കത്തുള്ളൂ. ജ്ഞാനമില്ലാതെ അതിന് ഉദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ജ്ഞാനത്തെയും വൃത്തിയെയും രണ്ടാക്കാൻ പറ്റില്ല. താതാത്മ്യത്തിയിരിക്കുന്ന വസ്തുക്കളെ രണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെയാണോ നമുക്ക് ദ്രവ്യത്തിൽ നിന്ന് രൂപത്തെ വേർപിരിക്കാൻ കഴിയാത്തത്, അതുപോലെ വൃത്തിയിൽ നിന്ന് ജ്ഞാനത്തെ വേർതിരിക്കാൻ കഴിയത്തില്ല. ജ്ഞാനം വൃത്തി ഉദിച്ചാൽ ജ്ഞാനത്തോടുകൂടി ഉദിക്കത്തുള്ളൂ. അതുകൊണ്ട് വൃത്തി ജന്മ എന്ന് പറയുന്നതിന് പേരെ എന്ത് പറയും? ജ്ഞാനജന്മ, വിദ്യാജന്മം എന്ന് പറയും. അല്ല, വ്യാപ്യവ്യാപകം എന്താ? വൃത്തി എന്ന് പറയുന്നത് ജ്ഞാനത്തോടു കൂടിയേ ഇരിക്കും. വൃത്തി ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. വൃത്തി ഉദയം എന്നും പറയാറുണ്ട് ശാസ്ത്രങ്ങളിൽ. വൃത്തി ഉദയം എന്നും ചിലയിടത്ത് പറയാറുണ്ട്. പക്ഷെ ജ്ഞാനോദയം എന്നാണ് സദാ വിദ്യോദയം. ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വിദ്യാജന്മ, അതും പ്രത്യേകം മനസ്സിലാക്കേണ്ടതും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഏത് വൃത്തി ഉദിച്ചാലും അത് വിദ്യാജന്മം തന്നെ. പക്ഷെ ആത്മവിദ്യ അല്ലെന്നേ ഉള്ളൂ, പരമാത്മവിദ്യ അല്ലെന്നേ ഉള്ളൂ. ഏത് വൃത്തി ഉദയം അന്ധകരണത്തിൽ ഏത് വൃത്തി ഉദിക്കുന്നു അവിടെയെല്ലാം ജ്ഞാനോദയം തന്നെ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, പരമാത്മജ്ഞാന ഉദയം സംഭവിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഇവിടെ വൃത്തി ഉദയം എന്ന് പറഞ്ഞാൽ ജ്ഞാനോദയം എന്ന് തന്നെ എടുക്കുന്നു. ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.